നേർത്തനാമീകാമീശ്വാണ രാമശബ്ദവും സർവശബ്ദവും അതില് പഠിച്ചു പോകുമ്പോൾ ആ വ്യത്യാസം വരുന്ന ഭാവങ്ങൾ ഓർമ്മിച്ചു പോയാൽ എളുപ്പമായിരിക്കും. ബാക്കി വരുന്ന എല്ലായിടത്തും ഒരുപോലെ സൂത്രങ്ങൾ വരും. ഒരു ശബ്ദം വീണ്ടും ആവർത്തിക്കേണ്ട കാര്യമില്ല, കാരണം അതേ സൂത്രങ്ങൾ തന്നെ വീണ്ടും വീണ്ടും വരും. അപ്പോൾ ഒരിടത്ത് നമുക്ക് മനസ്സിലായില്ലെങ്കിൽ വേറെടുത്ത് വരുമ്പോൾ അത് മനസ്സിലായിക്കോളും. രാമ സർവ വ്യത്യാസമില്ല. പ്രാതിവിസഞ്ജ എന്ന് പറയുന്ന എല്ലായിടത്തും വരണം. സു വരുന്നു, അതിനുള്ള നിയമങ്ങളും ഒരുപോലെ തന്നെ. വിത്തും വിസർഗം വരുന്നു, ഇവിടെ രണ്ടിടത്തും വ്യത്യാസം. പിന്നെ സർവശബ്ദയിൽ കൂടുതലായിട്ട് വരുന്ന എന്താണ്? സർവഹ എന്ന് പറയുന്നിടത്ത് സർവനാമ സപ്ഞ. പക്ഷെ അത് വന്നിട്ട് ഇവിടെ വ്യത്യാസമൊന്നുമില്ല, കാരണം പ്രത്യേകിച്ച് സൂത്രങ്ങൾ വിധിക്കുന്നില്ല. അതുകൊണ്ട് സർവനാമസഞ്ജ വന്നാലും ഇവിടെ ഒരു പ്രത്യേകിച്ച് ഒരു വിധി ഇല്ലാത്തതുകൊണ്ട് ഒരു വ്യത്യാസം വരുന്നില്ല. എന്നാൽ ഈ സർവനാമ സത്യയ്ക്ക് പല പല ഉപയോഗങ്ങളുണ്ട്. ഇവിടെ മാത്രമല്ല, ഈ സമാസത്തില് മറ്റും വരുമ്പോൾ ഇതിന് പല പ്രയോജനങ്ങൾ വരും. അതൊക്കെ അവിടെ ചെല്ലുമ്പോൾ മതി. ഇവിടെ ഇപ്പോൾ രാമ എന്ന് പറഞ്ഞാലും സർവ എന്ന് പറയുന്നിടത്ത് സർവനാമ സത്യ ഉണ്ടെങ്കിലും വ്യത്യാസമൊന്നുമില്ല. അതുപോലെ തന്നെ രാമവും സർവവും ഇതും ഇങ്ങനെ നമ്മൾ താരതമ്യം ചെയ്ത് മനസ്സിലാക്കണം. അവിടെ എന്താണ്, രണ്ടിടത്തും ഒരേ കാര്യം തന്നെ. രാമ ഔകുന്നു, സർവ ഔകുന്നു, രണ്ടിടത്തും പ്രാതിസഞ്ജ സു വരിക, ദിവനം വരിക, ഏകശേഷം വരിക, ഒരു സർവശേഷിക്കുക, പിന്നെ സർവ ഔന്നുള്ളടത്ത് വൃദ്ധി വന്നു, രാമാവ് വൃദ്ധി വന്നു, അവിടെയും വ്യത്യാസമില്ല. അപ്പൊ ഇങ്ങനെ സമാന രൂപങ്ങൾ മനസ്സിലാക്കി മനസ്സിലാക്കി പോകണം മുമ്പോട്ട് പോകുമ്പോൾ. പക്ഷെ ബഹുവിനത്തിൽ വന്നപ്പോഴോ സർവാഹ സർവേ രൂപ വ്യത്യാസം. അവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. രാമശബ്ദത്തിന് രാമാഹ എന്ന് പറഞ്ഞു, അവിടെ രാമേ എന്ന് വരുന്നില്ല. എന്താ കാരണം? എന്താണ് സർവേ എന്ന് വരാത്തതിന് എന്താണ് കാരണം? ജസകശി വന്നില്ല, ശരി തന്നെ. എന്താ കാരണം? സർവനാമ സപ്ന ഇല്ല അവിടെ. രാമശബ്ദത്തിന് സർവനാമ സപ്ന ഇല്ല. സർവനാമ സപ്ന ഉണ്ടെങ്കിൽ സർവനാമകാര്യം വന്നിട്ട് ജസകശി വരും, അതില്ല. അതുകൊണ്ട് സർവാസ് എന്നുള്ളിടത്ത് പിന്നെ സൂത്രം വന്നു. അല്ല, രാമ അസ് എന്നിരുന്നിടത്ത് ഏത് സൂത്രം വന്നു? രാമ അസ് എന്നിരുന്നിടത്ത് സുബിച്ച വന്നു. പ്രഥമയോ പൂർവസവർണ രാമാസം വന്നു. എന്തുകൊണ്ടാണ് അവിടെ അഗസവന ദീർഘം വരാത്തത്? പരമായതുകൊണ്ട്. അതേസമയം സർവശബ്ദത്തിനാണെങ്കിലോ സർവനാമസപ്ഞയുടെ പ്രയോജനം ഇവിടെയാ വരുന്നു. ഇവിടെ സർവനാമസപ്ഞകളുണ്ട്. ഒരു സൂത്രം വന്നു, ജസഹ ശി വന്നു, അനേകല്ലായോണ്ട് സർവാദേശം വന്നു, ഈ വന്നു, സർവ ഈ ഗുണം വന്നു, സർവേ. അപ്പോൾ ആ വ്യത്യാസങ്ങളാണ് നമ്മൾ ശ്രദ്ധിച്ചു വെക്കേണ്ടത്, നോട്ട് ചെയ്യേണ്ടത്. അങ്ങനെ പോയാൽ മുമ്പോട്ട് പോകുമ്പോൾ സംഗതി എളുപ്പമായി വരും. ഹേ രാമ, ഹേ രാമോ, ഹേ രാമാ, ഹേ സർവ, ഹേ സർവ, ഹേ സർവേ, അങ്ങനെ തന്നെ വരും. പിന്നെ രാമം സർവം വിശേഷസൂത്രമില്ല. രാമശബ്ദത്തിന് രാമം എന്ന് വന്നു. ഇവിടെ വന്നപ്പോഴും സർവം സർവവും ദ്വിതീയ ദിവനത്തിൽ രാമവും സർവാൻ രാമാൻ വ്യത്യാസമൊന്നുമില്ല. എന്തുകൊണ്ട്? വിശേഷിച്ചൊരു സൂത്രമില്ല. ഒരു രാമശബ്ദത്തിന്റെ പ്രക്രിയ അറിയാമെങ്കിൽ അത് തന്നെ സർവശബ്ദത്തിൽ ഉപയോഗിച്ചാൽ മതി. പ്രഥമയോഹോ പൂർവസവർണ തസ്മാച്ചസോ നഹപുംസി. സർവനാമസം ഇവിടെ ഉണ്ടായിട്ട് കൂടിയതുകൊണ്ട് കാര്യമൊന്നും സംഭവിച്ചില്ല. തൃതീയലോ രാമേണ സർവേണ, ഒരു വ്യത്യാസമില്ല. ടാങ്ങ സിംഹസ ഇനാസ്യഹ, സർവശബ്ദത്തെ നിമിത്ത സർവനാമ സപ്നയെ നിമിത്തമാക്കി ഒരു വിധി അവിടെ ഇല്ല. സർവേണ സർവേണ സർവാഭ്യാം, രണ്ടിടത്തും ഒരു സൂത്രം തന്നെ വരുന്നു. ഏതാണ്? സുപിച്ച സർവാഭ്യാം രാമാഭ്യാം രാമൈഹി സർവൈഹി. ഏ സൂത്ര വിശേഷിച്ചു വന്നത്? അതവ് ബിസ ഐസ്. അവിടെയും പ്രത്യേകിച്ചൊരു സൂത്രം വിധിക്കാനില്ല. ചതുർത്ഥി ഏകദനത്തിൽ വരുമ്പോൾ രാമായ, അവിടെ സൂത്രമെന്ന് വിശേഷിച്ച് ഗേറിയഹ ഗേറിയഹ വന്നു കഴിഞ്ഞപ്പോൾ രാമായ. പക്ഷേ ഇവിടെ സർവനാമസഞ്ജയുള്ളതുകൊണ്ട് സർവശബ്ദത്തിനൊരു പ്രത്യേക സൂത്രം വന്നു, സർവനാമനസ്മൈ സർവസ്മൈ. ആ വ്യത്യാസത്തെ ഓർക്കണം. ഇപ്പോൾ പ്രഥമാ ബഹുവചനം കഴിഞ്ഞാൽ പിന്നീട് ചതുർത്ഥി ഏകവചനത്തിലാണ് ഒരു വിശേഷിച്ചൊരു സൂത്രം വരുന്നത്. അതുവരെയുള്ള ശബ്ദങ്ങൾക്ക് രാമശബ്ദത്തിൻ്റെ പ്രക്രിയ അറിയാമെങ്കിൽ സർവശബ്ദത്തിന് പ്രത്യേകം പഠിക്കേണ്ട കാര്യമില്ല. ചതുർത്ഥി ദിവചനത്തിൽ രാമാഭ്യാം സർവാഭ്യാം, ചതുർത്ഥി ബഹുവചനത്തിൽ രാമേഭ്യ സർവേഭ്യായ സൂത്രം വന്നത് ബഹുവചനേ ജല്യേ. വ്യത്യാസമൊന്നുമില്ല. പഞ്ചമി ഏകവചനത്തിൽ രാമാത്, അവിടെ പൊതുസൂത്രമാണ്. അതേ സൂത്രം സർവസ്മാത് എന്നിടത്ത് അതിന്റെ പ്രാപ്തി ഉണ്ടോ? ഉണ്ടോ? പ്രാപ്തിയുണ്ട്. പക്ഷെ അതിനെ ബാധിച്ചുകൊണ്ട് ഏത് വരും? അസിംഗ്യോ അസ്മാസ്മിനോ. കാരണം ആ സൂത്രവും വരാം. അത് പൊതുവായി വിധിച്ചിരിക്കുകയാണ്. അകാരാന്തമായ ഏത് ശബ്ദത്തിൽ നിന്നും വരാം. അതൊരു സാമാന്യമായ വിധിയാണ്, ടാങ് സിംഹസാം നാസയോ. പക്ഷെ ഇവിടെ ഒരു അപവാദം വന്നതുകൊണ്ട് ഇതിന് സർവനാമസംജ്ഞ ഉള്ളതുകൊണ്ട്. രാമശബ്ദത്തിന് എന്തുകൊണ്ട് വന്നില്ല? സർവനാമസംജ്ഞ ഇല്ല. ആ വ്യത്യാസം ഇതിനാണ് പറയുന്നത് വൈധർമ്മ്യ സാധർമ്മ്യം എന്ന്. വ്യാകരണത്തിലുമുണ്ട്, എവിടെയൊക്കെ വൈധർമ്മ്യങ്ങളുണ്ട് എവിടെയൊക്കെ സാധർമ്മ്യങ്ങളുണ്ട് എന്ന് ചിന്തിച്ച് ഉറപ്പിച്ചു മുമ്പോട്ട് പോയാൽ പിന്നെ എളുപ്പമാണ് കാര്യം. സർവസ്മൈ പഞ്ചമിയിലായി സർവസ്മാത് മസിംഗോ സ്മാത് സ്മിനോ സ്മാത് വന്നു. സർവാഭ്യാം പഞ്ചമി ദിവനത്തിൽ രാമാഭ്യാം, വ്യത്യാസമില്ല. പഞ്ചമി ബഹുവനത്തിൽ സർവേഭ്യ രാമേഭ്യ, അവിടെയും വിശേഷിച്ചൊന്നും സംഭവിക്കുന്നില്ല. ഷഷ്ടി ഏകവനത്തിൽ രാമസ്യ സർവസ്യ, ഇവിടെ എന്താ രൂപമാറ്റം വരാത്തത്? പ്രത്യേക സൂത്രമില്ല. അതുകൊണ്ട് ടാങ്ക സിംഹസാം വിനാസ്യ. രാമസ്യ എന്ന് പറയുന്ന ഒന്ന് മനസ്സിലായെങ്കിൽ സർവസ്യ മനസ്സിലാക്കാൻ വേറെ ആവശ്യമില്ല, പ്രയാസം ആവശ്യമില്ല. രാമയോഹോ സർവയോഹോ വിശേഷിച്ച സൂത്രമൊന്നും മരിക്കുന്നില്ല. അകാരാന്തമാണ് രാമശബ്ദം, അതുകൊണ്ട് അതിന് ഓ സിച്ച സൂത്രം വന്ന് പൂർവ്വത്തില് രാമയിലെ അകാരത്തിന് ഏറ്റവും വന്ന് അയ്യാദേശം വന്ന് രുത്വ വിസർഗം വന്ന് രാമയോഹോ. ഇതും അകാരാന്തമാണ്, സർവനാമസഞ്ജയുണ്ട്, പക്ഷെ വിശേഷിച്ചൊരു സൂത്രം ഇല്ലാത്തതുകൊണ്ട് സർവയോഹോ രാമയോഹോ ഒരുപോലെ. ആ ഓരോ സ്ഥലവും പ്രത്യേകം ശ്രദ്ധിച്ചാൽ കാര്യങ്ങൾ വളരെ എളുപ്പമാകും. ഷഷ്ടി ഭവനത്തിൽ വന്നപ്പോൾ എങ്ങനെ വന്നു? രാമ നാം. ഇവിടെ എന്തു വന്നു? സർവേഷാം. എപ്പോഴും രൂപം ശ്രദ്ധിക്കുന്നതിന് മുമ്പ് രൂപം നമ്മുടെ മനസ്സിലിരിക്കുന്നു. നമ്മളൊരിക്കലും സൂത്രങ്ങൾ ഉപയോഗിച്ച് രൂപങ്ങളെ ശ്രദ്ധിക്കുകയല്ല. പിന്നെയോ സിദ്ധമായ രൂപത്തിൽ സൂത്രങ്ങൾ ഉപയോഗിച്ച് എത്തിച്ചേരുക ചെയ്യുന്നു. അതുകൊണ്ട് ആദ്യം മനസ്സിൽ രൂപമില്ലെങ്കിൽ പ്രയാസവും. പക്ഷേ നമ്മൾ വ്യാകരണം പ്രയോഗിക്കുന്നത് നമ്മൾ വിചാരിക്കും നമ്മൾ ഈ സൂത്രങ്ങളെ ഉപയോഗിച്ച് ഒരു രൂപത്തെ സിദ്ധിക്കുകയാണ്. വാസ്തവത്തിൽ അതല്ല സംഭവിക്കുന്നത്. പിന്നെയോ സിദ്ധമായ രൂപത്തിൽ എങ്ങനെ സൂത്രങ്ങൾ പ്രയോഗിക്കുന്നു എന്ന് മനസ്സിലാക്കുന്നേ ഉള്ളൂ. അതുകൊണ്ട് ഏത് ശബ്ദം പഠിക്കുമ്പോഴും മുമ്പ് മുൻകൂറായി നമ്മുടെ ഉള്ളിൽ ആ രൂപം വേണം. ഇവിടെ രാമാണാം എന്നു വന്നു, ഇവിടെ സർവേഷാം എന്നു വന്നു. അപ്പൊ ഇവിടെ വിശേഷിച്ച സൂത്രം എന്താണ്? ആമി സർവനാമന സുട്ട്. അവിടെ പറഞ്ഞു ഒരു സർവനാമ സപ്നയുണ്ടെങ്കിൽ അതിൽ നിന്ന് പരത്തിൽ ആമിരിക്കുമ്പോ, ആമെന്ന് പറയുന്നത് പൊതുവാണ്, രാമശബ്ദത്തിനുണ്ട് സർവ ശബ്ദത്തിനുണ്ട്. ആ ആമെന്ന് പറയുന്നത് സർവനാമ ശബ്ദത്തിൽ നിന്ന് പരത്തിൽ വിധിച്ചതായിരിക്കണം. അത് അതിൽ നിന്ന് വിധിച്ചതുമായിരിക്കണം, അതിന്റെ പരത്തിൽ വരികയായിരിക്കണം, രണ്ടുമായിരിക്കണം. അതാണ് അവിടെ വൃത്തിയിൽ എന്താ പറഞ്ഞത്? അവർണാന്താത് പരസ്യ. ആമെന്ന് പറയുന്നതിന് രണ്ട് കണ്ടീഷൻസാണ്. ഒന്ന്, അത് അവർണാന്തമായ ആ പ്രാതിപദികത്തിൻ്റെ അല്ലെങ്കിൽ അംഗത്തിൻ്റെ പരത്തിലായിരിക്കണം. പിന്നെ എന്തായിരിക്കണം? അത് സർവനാമത്തിൽ നിന്ന് വിധിച്ചതുമായിരിക്കണം. ഇവിടെ അതാണ്, സർവനാമത്തിൽ നിന്നും വിധിച്ചതാണ്. ഏത് സൂത്രമാണ് വിധിച്ചത്? ഏത് സൂത്രമാണ് വിധിച്ചത്? പ്രത്യേക പരശ്ച കഴിഞ്ഞ ദിവസം പറഞ്ഞ അതാണ് വിധിച്ചത്. സൗജസ് അങ്ങനെ വിധിച്ചാണ്. സർവനാമത്തിൽ നിന്ന് ആമിനെ വിധിച്ചു. പിന്നെ അത് സർവനാമത്തിന്റെ പരത്തിലുമാണ്. ഇപ്പൊ സുട്ട് വരുമെന്ന് പറഞ്ഞ് സുട്ടിലൊട്ട് അകാരവിത്തായി അകാരവിച്ചാരനർത്ഥമായി അവിടെ സൂത്രം പ്രവർത്തിച്ചു. സൂത്രം പ്രവർത്തിച്ചു ആദ്യന്തോ ടകിതോ കിത്തായോണ്ട് എന്താ ഇത് പരത്തിലെ ആമിന് വിധിച്ചു. അത് കാണിക്കാനാണ് വൃത്തിയിൽ ആമഹ എന്ന് പറഞ്ഞിരിക്കുന്ന ഏത് വിഭക്തിയാണ്? ആമഹ ഷഷ്ടി. സൂത്രത്തിൽ ആമി എന്ന് പറഞ്ഞിരിക്കുന്നത് അപ്പൊ സൂത്രത്തിൽ ആമി എന്ന് പറയുന്ന സപ്തമിയും വൃത്തിയിൽ ആമഹ എന്ന് പറഞ്ഞ എന്തിനു വേണ്ടി? അത് തന്നെ അതിന്റെ നിയമം. അത് എന്തിനു വേണ്ടി അങ്ങനെ ആമഹ എന്ന് പറഞ്ഞു? ആമിനെ വിധിക്കുന്നു എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട്. കാരണം ഇങ്ങനെ ഈ ആഗമം വരുമ്പോ അത് പൂർവത്തിനാണോ ആഗമം വന്നോ അതേ പരത്തിനാണോ ആഗമം വന്നതെന്ന് സംശയം വരാം. അംഗത്തിനാണോ ആഗമം വരുന്നത് അതോ പ്രത്യേകത്തിനോ? അംഗത്തിനാണ് ആഗമം വന്നെങ്കിൽ സുട്ട് എവിടെ ഇരുന്നനെ? അങ്ങനെയാണോ വരുന്നത്? സർവത്തിന് മുമ്പിലിരുന്ന് അംഗത്തിന് സുട്ട് വിധിച്ച എവിടെ ഇരിക്കും? അംഗത്തിന്റെ പരത്തിലാണോ പൂർവത്തിലാണോ? പൂർവത്തിൽ. സുട്ട് വിധിക്കുമ്പോ സൂത്രം വരുന്നത് അട്ട എന്താ പറയുന്നത്? വിധിക്കുന്നതിന്റെ പൂർവത്തിൽ വരുമെന്നോ പരത്തി വരുമെന്നോ? അപ്പൊ പിന്നെ സർവശബ്ദ അംഗത്തിനാണ് സുട്ട് വിധിച്ച എവിടെ വരും? പൂർവത്തിൽ വരും. അതുകൊണ്ട് ഇവിടെ എന്തിനു വിധിച്ചു എന്ന് കാണിക്കാൻ വേണ്ടി ആമെന്ന് പറഞ്ഞത്. അപ്പോ ആമിന്റെ എവിടെ വരും? പൂർവത്തിൽ വരും. ഏതിനു വിധിക്കുന്നു എന്റെ പൂർവത്തിൽ വരും. ആമിന്റെ പൂർവത്തിൽ വന്നതുകൊണ്ടാണ് ഇവിടെ സർവസാം എന്ന് വന്നത്. സർവസാം ഇവിടെ സർവസാം എന്നിരിക്കുന്നിടത്ത് ബഹുജനെ ഝല്യത്ത് ഝല്ല് പരമിരിക്കുന്നു. പ്രകാരം പൂർവത്തിന് ഏത്തുമെന്നു. ഏത്തുമെന്നപ്പോൾ എന്തായി? സർവേ സാം എന്നിരിക്കുന്നിടത്ത് സകാരത്തിന് ഷത്തുമെന്നു. ഈ സൂത്രം ആദേശപ്രത്യോ. അത് അവിടെ പറഞ്ഞ് രണ്ട് കാര്യങ്ങളാണ് പറഞ്ഞു. ഒന്ന്, ആദേശമായി വരുന്ന സകാരം, അല്ലെങ്കിൽ പ്രത്യയത്തിന്റെ അവയവമായി വരുന്ന സകാരം. ഇവിടെ സാം എന്നിരിക്കുന്നത് പ്രത്യയമാണ്. അതുകൊണ്ട് പ്രത്യയത്തിന്റെ അവയവമായ സകാരമാണ്. അപ്പൊ അതിനെ പ്രത്യയമാക്കുന്നതിന് വേണ്ടിയിട്ടാണ്, സാം എന്നെ കൂടി ചേർത്ത് പ്രത്യയമാക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മളൊരു പരിഭാഷ പറഞ്ഞ. എന്താണ്? തദാഗമഹ തദ്ഗുണീഭൂതാഹ തദ്ഗ്രഹണേന ഗൃഹ്യന്തേ. വാസ്തവത്തിലൂടെ പ്രത്യയ സംജ്ഞയുള്ളത് ആമിനാണ്. സാമ അതിനാകവും വന്നാണ്. പക്ഷെ ആകവും വന്നു കഴിഞ്ഞാൽ ഏതിനാണോ ആകവും വരുന്നത് ആ ആകമത്തെ ചേർത്ത് അതായിട്ട് കണക്കാക്കിക്കൊള്ളണം. അപ്പോൾ ആം എന്ന് പറയുന്നത് പ്രത്യയമാണെങ്കിൽ സാമും പ്രത്യയമാണ്. അപ്പോൾ പ്രത്യയത്തിൻ്റെ അവയവുമായി സകാരം അതിന് ശത്രു വന്നപ്പോൾ സർവേഷാം എന്ന് വന്നു. അപ്പോൾ രാമശബ്ദം രാമാണാം. ഇവിടെ സർവേഷാം വ്യത്യാസമായി വന്ന എന്താണ്? രാമശബ്ദത്തിൽ ഏത്തവും വന്നില്ല, പരത്തിൽ നുട്ടാണ്. സർവശബ്ദത്തിൽ ഏത്തും വന്നു, പരത്തിൽ സുട്ടാണ് വ്യത്യാസം. സുട്ട് വന്നുകൊണ്ട് ഷത്തും വന്നു. ഇൻകുഭ്യാം പരസ്യ, ഈ വ്യത്യാസങ്ങൾ ഓർത്തു വയ്ക്കണം. സർവേഷാം മനസ്സിലായല്ലേ? സംശയമൊന്നുമില്ലല്ലോ. ആദേശത്തിന്റെ സകാരം എന്ന് പറയുമ്പോ ആദേശമായി വരുന്ന സകാരം, ആദേശം. അതുകൊണ്ടാണ് അന്ന് പറഞ്ഞ എന്താണ് ഷഷ്ടി. ഒരിടത്ത് എന്താണ് എന്ത് ഷഷ്ടി എന്ന് പറഞ്ഞു? താതാത്മ്യ സൃഷ്ടി. മറ്റിടത്ത് എന്താണ്? മറ്റിടത്ത് എന്താണെന്ന് പറഞ്ഞു? ഒരിടത്ത് താതാത്മ്യ ഷഷ്ടി, മറ്റിടത്ത് അവയവ ഷഷ്ടി. വ്യത്യാസമുണ്ട്. താതാത്മ്യ ഷഷ്ടി എന്ന് പറയുമ്പോൾ എന്താണ്? ആദേശത്തിന്റെ സകാരമല്ല, പിന്നെയോ ആദേശമായി വരുന്ന സകാരം. അവയവ ഷഷ്ടി എന്ന് പറയുമ്പോഴോ ആദേശത്തിന്റെ അവയവം എന്നാണോ? പ്രത്യയത്തിന്റെ അവയവം. പ്രത്യയസ്യ എന്ന് പറയുമ്പോൾ അവയവ ഷഷ്ടിയാണ്. അപ്പൊ പ്രത്യയത്തിന്റെ അവയവമായ സകാരം. ആദേശസ്യ എന്ന് പറയുന്നിടത്ത് അവിടെ താതാത്മ്യമാണ്. അപ്പൊ ആദേശമായ സകാരം. ഒരേ ഭക്തിക്ക് തന്നെ അർത്ഥവ്യത്യാസം വരുന്നതുകൊണ്ട് ഇങ്ങനെ രണ്ടർത്ഥം കിട്ടുന്നു. അതവിടെ പറഞ്ഞാണ്. പക്ഷെ അവിടെ ഒരു ഷഷ്ടിയുള്ളൂ, ആദേശപ്രത്യയോഹു, അത് ഷഷ്ടി ഒന്നേ ഉള്ളൂ. അതിനെ പിരിച്ചെടുത്തിട്ട് രണ്ട് ഷഷ്ടിക്ക് രണ്ടർത്ഥം പറഞ്ഞു. ആദേശസ്യ പ്രത്യയസ്യ എന്നുള്ളത് രണ്ടർത്ഥം. പക്ഷെ ഷഷ്ടി ഒന്നാണ്, രണ്ടർത്ഥം. അതൊക്കെ വ്യാഖ്യാനം. ഇങ്ങനെയാണ് വ്യാഖ്യാനം കൊണ്ട് പലയിടത്തും പല ഇന്ദ്രജാലങ്ങളും കാണിക്കുന്നു ഭാഷയിൽ. അങ്ങനെ കാണിക്കാൻ പറ്റും. അപ്പോൾ ഇവിടെയും കൂടുതൽ ചിന്തിച്ച് മനസ്സിലാക്കണമെന്നുള്ളവർക്ക് മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ പലതുമുണ്ട്. സർവ ആമന്തിരിക്കുന്നിടത്ത് സുട്ടു വന്നു. ആ സുട്ടു വരുന്നതിന് നിമിത്തം എന്തായിരുന്നു? അതന്തമായ സർവനാമം. കേട്ടില്ല. അംഗാധികരണം തുടങ്ങുന്നത് ആറാം അധ്യായത്തില് നാലാമത്തെ പദത്തിലെ ഒന്നാമത്തെ സൂത്രം. അദന്തമായ അംഗം. പിന്നെ വേറെ അധികരണങ്ങളുണ്ടോ ഈ അദന്തത്തിനും? ഒരുപാട് ഒരുപാട് അധികരണങ്ങൾ. എല്ലായിടത്തും അധികരണങ്ങളല്ലേ? ഒരു സൂത്രത്തിൽ നിന്ന് പിന്നെ അടുത്ത സൂത്രങ്ങളിലേക്ക് പോവല്ലേ? ഒരു പദം പോകുന്നത് തന്നെ എന്താണ്? അത്രയും പോകുന്ന അതിൻ്റെ അധികരണമായില്ലേ? എന്നാലും മുഖ്യമായ ചില അധികരണങ്ങളുണ്ട്. എന്താണ്? പ്രാതിപദിക, പ്രത്യേക, പരസ്യ, ഇങ്ങനെയൊക്കെ പറയുന്നു. അതൊക്കെ ഏറ്റവും വലിയ അധികരണമാണ്. പ്രത്യേക അങ്ങനെയൊക്കെയുണ്ട്. അഷ്ടാധ്യായി എടുത്തു നോക്കണം. അത് അറിയണമെന്നുണ്ടെങ്കിൽ, ഓർത്തിരിക്കണമെന്നുണ്ടെങ്കിൽ അഷ്ടാധ്യായി ക്രമത്തിൽ പഠിച്ചാലേ പറ്റും. ഇപ്പം എന്നോട് ചോദിച്ചാലും എനിക്ക് എല്ലാ അധികരണം എവിടെയാണെന്ന് ചോദിച്ചാൽ എനിക്ക് പറയാൻ പറ്റത്തില്ല. അതൊന്നും ക്രമത്തിൽ എൻ്റെ മനസ്സിലുണ്ടായിരുന്നാലേ എനിക്ക് പറയാൻ പറ്റും. പ്രത്യയത്തിന്റെ അവയവം എന്ന് പറയുമ്പോൾ ആഗവും വരണമെന്നില്ല. പ്രത്യയത്തിലൊരു സകാരം ഉണ്ടായിരുന്ന ഒരു പ്രത്യയത്തിൽ രണ്ടക്ഷരമുണ്ട്, ഒരക്ഷരം സകാരമാണെങ്കിൽ പ്രത്യയ അവയവമാണ്. ആദേശത്തിലാണെങ്കിൽ ഇപ്പം സകാരം ആദേശമായി വരുന്നു, അതിന് ഷകാരം. ആദേശത്തിന്റെ അവയവമാണെങ്കിലും കുഴപ്പമില്ല, ആദേശത്തിൽ രണ്ടക്ഷരമുണ്ട്, ഒന്ന് സകാരമാണ്. അങ്ങനെ വരാം. പക്ഷെ അത് പറയേണ്ട ആവശ്യമില്ല. കാരണം എന്താണ്? ആദേശം ഒന്നായാലും രണ്ടായാലും ആദേശം തന്നെ. ഒന്നിൽ കൂടുതൽ വർണ്ണങ്ങളുണ്ടെങ്കിൽ ആ ഇവിടെ കൊടുത്തിട്ടുള്ള ആറാം നാലില് ഒന്ന് അംഗസ്യ കാണിച്ചിട്ടുണ്ട്. ഇവിടെ അദന്തമായ സർവനാമത്തിൽ നിന്നാണ് ആമു ഇരിക്കുന്നത്. എന്താണ് സുട്ട് വിരിച്ചത്? സുട്ടെന്ന് പറയുന്നത് ഝല്ലായുണ്ട്, പുറത്തിലെ അകാരത്തിന് ഏകാരം വന്നു. അപ്പൊ ഇവിടെ എന്ത് തകരാറാ സംഭവിക്കുന്നത്? സന്നിപാത പരിഭാഷയ്ക്ക് വിരോധം വരും. എന്തുകൊണ്ടാണ്? സന്നിപാത ലക്ഷണോ വിധിൽ അനിമിത്തം തദ് വിഘാതസ്യ. എന്നുവെച്ചാ ഒരു നിമിത്തത്തെ ആശ്രയിച്ചൊരു കാര്യം വന്നിട്ട് പിന്നീട് അത് ആ നിമിത്തത്തെ നശിപ്പിക്കുന്നതിന് ഹേതുവാകാൻ പാടില്ല, അല്ലെങ്കിൽ നിമിത്തമാകാൻ പാടില്ല. ഇതാണ് സന്നിപാത പരിഭാഷ എന്ന് പറയുന്നത്. ഇപ്പോൾ സർവശബ്ദത്തിലെ അകാരത്തെ ആശ്രയിച്ചുകൊണ്ട് സുത്ത് വന്നു, സുട്ട് വന്നു. ഇനി ആ സുട്ട് അതാണ് ആശ്രയിച്ചു വന്ന ആ കാര്യം. അത് ഏതിനെ ആശ്രയിച്ചാണോ വന്നത് അതിനെ നശിപ്പിക്കുന്നതിന് നിമിത്തമാകാൻ പാടില്ല. ബുധനെ ശല്യത്ത് വന്നു കഴിഞ്ഞാൽ എന്തോരും സുട്ടിനെ ആശ്രയിച്ചിട്ടാണ് ഏറ്റവും വരുന്നത്. അകാരത്തെ ആശ്രയിച്ച് സുട്ട് വന്ന് സുട്ടിനെ ആശ്രയിച്ച് ഏത്തും വരും. എന്നുവെച്ചാൽ സുട്ട് ഏതിനെ ആശ്രയിച്ചാണോ വന്നത് ഋസുവകാരം, അതിന്റെ നാശത്തിന് സുട്ട് നിമിത്തമാകും. ഇത് വലിയ ചതിയാണ്. ഒരാളെ ആശ്രയിച്ച് വന്നിട്ട് അവസാനം അത് നശിപ്പിക്കുക, അത് വരാൻ പാടില്ല. സ്വാമിയുടെ കാല് പിടിച്ച് ആശ്രമത്തിൽ കയറി അവസാനം സ്വാമിയുടെ കാലും മാരി സ്ഥലം പെടുക, അതൊരിക്കലും ചെയ്യാൻ പാടില്ല. ചെയ്യുന്നത് ശരിയാണ്? ശരിയാണോ എന്ന് ചോദിച്ചിട്ട് ആരും ഒന്നും മിണ്ടുന്നില്ല. ശരിയാണെന്നാണോ? അത് പാടില്ലെന്നാണ്. സന്നിപാത ലക്ഷണോ വിധിർ അനിമിത്തം തത് വിഘാതസ്യ. സന്നിപാതം എന്ന് വെച്ചാൽ സാമീപ്യം. സാമീപ്യം എന്ന് പറയുമ്പോൾ സമീപത്തുള്ള ഒരു നിമിത്തം, ഇവിടെ ആകാരം. അത് ലക്ഷണമായി വരുന്ന, അത് നിമിത്തമായി വരുന്ന കാര്യം എന്ന് വെച്ചാൽ ഒരു വിധി. വിധി എന്ന് വെച്ചാൽ കാര്യം. ഇപ്പൊ ഹ്രസ്വാകാരത്തെ നിമിത്തമാക്കി വരുന്ന ഒരു കാര്യമാണ് സുട്ട്. ആ സുട്ട് ആ നിമിത്തം തദ്വിഘാതസ്യ. അത് ആ സുട്ടെന്ന് പറയുന്നത് നിമിത്തമാകാൻ പാടില്ല. എന്തിന്? അത് ആശ്രയിച്ച ആ നിമിത്തത്തെ നശിപ്പിക്കുന്ന ഒരു വിധിക്ക്. എന്ന് പറഞ്ഞാൽ അകാരത്തെ ആശ്രയിച്ചു വന്ന സുട്ട് ബഹുവിനെ ശല്യത്തെന്ന് പറയുന്നതിന് നിമിത്തമാകാൻ പാടില്ല. എന്ന് പറഞ്ഞാൽ എന്താണ്? ഇവിടെ സുട്ടിനെ നിമിത്തമാക്കി ഏത്തും വരാൻ പാടില്ല. പക്ഷെ ഇവിടെ വരുന്നു. അതിവിടെ വരുന്നു എന്ന് പറഞ്ഞാൽ എന്താണ്? ആ പരിഭാഷ ഇവിടെയും പ്രവർത്തിക്കുന്നില്ല. നേരത്തെ നമ്മൾ പറഞ്ഞില്ലേ നാമിയിൽ പ്രവർത്തിക്കുന്നില്ല. എന്തുകൊണ്ട് പ്രവർത്തിക്കുന്നില്ല എന്ന് ചോദിച്ചാൽ ചിലയിടത്ത് ഈ വൈയാകരണന്മാരുടെ സൂക്ഷ്മമായ ആ ചിന്ത നമ്മൾ മനസ്സിലാക്കാൻ അല്പം നമ്മൾ സൂക്ഷ്മമാകേണ്ടി വരും. അതിന് കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ബഹുവിനെ ഝല്യത്തെന്ന് പറയുന്നിടത്ത് ഝല്ലെന്ന് പറഞ്ഞാണ്. ബഹുവിനെ ശല്യത്തെന്ന് പറഞ്ഞിടത്ത് ഝല്ലെന്ന് പറഞ്ഞിരിക്കുന്നതുകൊണ്ട് മനസ്സിലാക്കാം ഇവിടെ സന്നിപാത പരിഭാഷ പ്രവർത്തിക്കുന്നില്ല. അതെങ്ങനെയാണ്? ഇപ്പോൾ ബഹുവിനെ ശല്യത്തെന്ന് പറയുന്നിടത്ത് ഝല്ലെന്ന് പറയുന്നില്ല എന്ന് വിചാരിക്കുക. ചല്ലെന്ന് പറഞ്ഞില്ല. അപ്പൊ എന്തായിരിക്കും അതിന്റെ അർത്ഥം വരുന്നത്? ബഹുവചനം പരമിരിക്കുമ്പോൾ പൂർവത്തിന് എത്തും വരും. ബഹുവചനം പരമിരുന്നു കഴിഞ്ഞാൽ പൂർവത്തിന് ചല്ലെന്ന് പറയുന്നില്ല. അപ്പൊ എന്തുവരും? രാമ ജസ് എന്നിരിക്കുന്നിടത്ത് ഏത്തവും വരും, കാരണം ബഹുവചനം പരമിരിക്കണം. ഏത്തവും വന്നു കഴിഞ്ഞാൽ രാമാഹ നിർവസിദ്ധിക്കും ഇല്ല. അപ്പൊ ചലി എന്നവിടെ പറഞ്ഞതുകൊണ്ടാണ് രാമാസ് എന്ന് പറയുന്നിടത്ത് ഏത്തും വരാത്തത്, അവിടെ ചല്ലില്ല. മനസ്സിലായാലും ഇത്രയും മനസ്സിലായാലും മുമ്പോട്ട് പോകാൻ പറ്റും. ബഹുവനെ ചല്ലിയെത്തുന്നിടത്ത് ചല്ലെന്ന് പറഞ്ഞില്ല എന്നെങ്കിൽ ബഹുവനെ ഏത്തന്നേ വരും സൂത്രം. എന്നുവെച്ചാൽ ബഹുവനം പരമിരിക്കുമ്പോൾ അനന്തമായ അംഗത്തിന് ഏത്തും വരും. ഇപ്പോൾ രാമാഹ എന്നിടത്ത് ബഹുവനം പരമിരിക്കുന്നു, അനന്തമായ അംഗത്തിന് ഏത്തും വന്നു കഴിഞ്ഞാൽ രാമാഹ എന്ന് രൂപസിദ്ധിക്കത്തില്ല. അതുകൊണ്ട് ഇവിടെ ചലി എന്ന് പറഞ്ഞു, അതുകൊണ്ട് അവിടെ ഏത്തും വരുന്നില്ല എന്നൊരു സമാധാനം പറയാം. പക്ഷെ അവിടെ തീരത്തില്ല. ചോദ്യം ചോദിക്കും, അങ്ങനെയാണെങ്കിലും ബഹുവനെ ചല്ലിയത്തെന്ന് പറയുന്നിടത്ത് ചല്ലെന്ന് പറയേണ്ട കാര്യം ഇല്ല. അതിനു വേണ്ടിയിട്ടാണെങ്കിൽ എന്ത് ചെയ്താൽ മതി? ഇതിന്റെ മുമ്പിലൊരു സൂത്രമുണ്ട്, ഉദോ വൃദ്ധർ ലുക്കി ഹലി. ആ സൂത്രത്തിൽ നിന്ന് ഹലി നിങ്ങോട്ട് അനുവദിച്ചാൽ മതി. ഇവിടെ ചല്ലെന്ന് പറയേണ്ട കാര്യം ഇല്ല. ഉദോ വൃദ്ധർ ലുക്കി ഹലി എന്ന് പറയുന്ന സൂത്രത്തിൽ നിന്ന് ഹല്ലെന്ന് പറയുന്ന ഇവിടെ എടുത്തു കഴിഞ്ഞാൽ, എന്നുവെച്ചാൽ പാണിനി ഈ സൂത്രങ്ങൾ നിർമ്മിച്ചപ്പോൾ എത്രമാത്രം ചിന്തിച്ചിരിക്കുന്നു എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടായി പറയുന്നു. ഇപ്പം സൂത്രങ്ങളുമായിട്ട് കുറച്ച് പരിചയം നമുക്ക് വന്നുകൊണ്ട് പറഞ്ഞാൽ മനസ്സിലാകും. പരിചയമുള്ളവർ എല്ലാവർക്കും മനസ്സിലാവണമെന്ന് ഞാൻ പറയുന്നില്ല. എല്ലാവർക്കും മനസ്സിലാവണമെന്ന് നിർബന്ധമില്ല. എല്ലാവർക്കും മനസ്സിലായില്ലെങ്കിൽ പ്രയാസമില്ല. പറയുന്നേ ഉള്ളൂ, അതെങ്ങനെയാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി. അപ്പോ അവിടെ എന്തുവരുന്നു? പൂർവത്തിൽ നിന്ന് ഹലി വന്നു കഴിഞ്ഞാലോ ശരിയാവും. കാരണം രാമ ജസ് എന്നിരിക്കുന്നിടത്ത് ബഹുവിനെ ചല്ലിയത്ത് വരത്തില്ല. എന്തുകൊണ്ട്? ഈ സൂത്രത്തിന്റെ അർത്ഥമാകും ബഹുവിനെ ഹല്യേത്ത്, പൂർവത്തിൽ നിന്ന് ഹല്ല് വന്നു. ബഹുവനത്തിൽ ഹല്ലിരുന്നാലേ എത്തും വരൂ. രാമാസം എന്ന് പറയുന്നിടത്ത് ഹല്ലുണ്ടോ? ഇല്ല. ജസ് എന്ന് പറയുന്നത് പ്രത്യേകം അജാതിയാണോ ഹലാദിയാണോ? ഏതാണ് ജസ് എന്ന് പറയുന്ന പ്രത്യേകം? അജാതിയാണോ ഹലാദിയാണോ? അവിടുത്തെ ജകാരം ഇത്ത് വന്ന് ലോപിച്ചു പോകുന്നു. അവിടെ ഹലാദി പ്രത്യയമുണ്ടോ? അസ്. അതുകൊണ്ടത് അജാതി പ്രത്യയമാണ്. ഇനി അത് ഹലാദിയാണെന്ന് പറഞ്ഞാൽ എന്ത് വേണം? ആ അതവിടെ ഇരുന്ന് കാര്യങ്ങൾ സംഭവിക്കണം. രാമാഹാന്നിടത്ത് ജകാരമുണ്ടോ? അപ്പൊ അത് പോയില്ലേ? പോയി കഴിഞ്ഞാൽ പിന്നെ എങ്ങനെ പറയാൻ പറ്റും? അപ്പോൾ അവിടെ അസ് എന്ന് പറയുന്നത് ഹലാദിയല്ല, അജാതിയാണ്. ഹലാദി പ്രത്യയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതവിടെ കാണണം, നശിക്കാൻ പാടില്ല. പ്രത്യയം പോയി, അതുകൊണ്ട് അത് അജാതിയാണ്. അജാതി പ്രത്യയമാണ്. അപ്പോൾ ഇങ്ങനെ എന്തുവരുന്നു? ഹലാദി എന്ന് എടുത്തു കഴിഞ്ഞാൽ അവിടെ വരത്തില്ല. പക്ഷേ ഹലാദി എന്ന് എടുത്തു കഴിഞ്ഞാൽ വേറൊരു കുഴപ്പം വരും. ഹലാദി പ്രത്യം ബഹുവചനത്തിൽ ഹലാദി പ്രത്യം പരമിരിക്കുമ്പോൾ പൂർവത്തിൽ ഏത്തും വരും എന്ന് പറഞ്ഞാൽ വരുന്ന കുഴപ്പം എന്താണ്? അത് എവിടെയെന്നുള്ളതാണ്. അങ്ങനെ പൊട്ടക്കണ്ണം മാവി അറിഞ്ഞ പോലെ പറഞ്ഞാൽ പോരെ. എവിടെ വരും? ഹലാദി പ്രത്യയം പരത്തിലിരുന്നു കഴിഞ്ഞാൽ ഏത്തും വരും എന്ന് പറഞ്ഞാൽ എവിടെയാ തകരാറ് വരുന്നത്? എവിടെ? സപ്തമി ഭവനത്തിൽ എന്താ കുഴപ്പം? രാമേഷു ഒരു കുഴപ്പമില്ല. അവിടെ ഇല്ലല്ലോ, അവിടെ ഐസ് വന്നില്ല. പിന്നെ ഇവിടെ ഫലാധിഭവനോടെ ഇരിക്കുന്നു. എവിടെയാണ് രാമാണാം? അവിടെ എന്ത് ചെയ്തിരിക്കുന്നു? രാമനാം എന്നിരിക്കല്ലേ. അവിടെ നകാരം ഇരിക്കല്ലേ, ഹലാദി പ്രത്യം പരമിരിക്കല്ലേ. പൂർവ്വത്തിൽ അകാരത്തിനേത്തും ഒന്നുകൂടി രാമേ നാം ഒന്നുകൂടി ഹലാദി പ്രത്യം എന്നർത്ഥം പറഞ്ഞു. അതായത് ഭുവനെ ചല്ലിയേത്തം തുടർന്നടുത്ത് ജല്ലെന്ന് എടുക്കാതെ ഏത്തെന്ന് മാത്രം പറഞ്ഞിട്ട് പൂർവ്വസൂത്രത്തിൽ നിന്ന് ഹല്ല അനുവർത്തിച്ചു കഴിഞ്ഞാൽ എന്തുവരും? ബഹുവിനെ ഹലി എന്നർത്ഥം വന്നു കഴിഞ്ഞാൽ രാമാണാമെന്നിടത്ത് നൊട്ട് പരത്തിൽ വന്ന് നാം നിരിക്കുമ്പോൾ പൂർവ്വത്തിൽ അകാരാന്തമാണ്, അതിനേറ്റവും വരും. അതാണ് തകരാറ്. അപ്പൊ ഇതിന് സമാധാനം പറയാൻ എന്താണ്? അവിടെ വരത്തില്ല, അവിടെ സന്നിവാദ പരിഭാഷയ്ക്ക് വിരോധം വരും എന്ന് മനസ്സിലാക്കും. അവിടെ എന്തുവരും? നൊട്ട് അകാരത്തെ ആശ്രയിച്ച് നൊട്ട് വന്നു. പിന്നെ ആ നൊട്ട് നിമിത്തമാക്കി അകാരം പൂർവ്വത്തിൽ അകാരം നശിക്കാൻ പാടില്ല. അപ്പൊ സന്നിവാദ പരിഭാഷയ്ക്ക് അവിടെ വിരോധം വരും എന്ന് നമുക്ക് മനസ്സിലാക്കും. അതുകൊണ്ടാണ് ഇവിടെ ചല്ലെന്ന് പറഞ്ഞത്. അത് പറഞ്ഞില്ലെങ്കിൽ ഇവിടെയും വരും. അപ്പൊ ചല്ലെന്ന് പറഞ്ഞുകൊണ്ട് എന്ത് കിട്ടി? രാമാണാം എന്ന് പറയുന്നിടത്ത് രാമാണാം എന്ന് പറയുന്നിടത്ത് ഇവിടെ എത്തും വന്നില്ല. അതില്ലെങ്കിൽ എന്ത് സംഭവിച്ചനെ? ഏത്തും വന്നനെ? അതില്ലെങ്കിൽ ഏത്തും വന്നനെ. അതുള്ളത് കൊണ്ട് ഏത്തും അവിടെ വരുന്നില്ല. അപ്പോ സന്നിവാദ പരിഭാഷ ഉണ്ടെങ്കിൽ അത് പറഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല, ഹല്ലിരുന്നാലും ഏത്തും വരത്തില്ല. അവിടെയാണ് മനസ്സിലാക്കേണ്ട കാര്യം. സന്നിവാദ പരിഭാഷ ഉണ്ടെങ്കിൽ അവിടെ ഹല്ലെന്ന് പറഞ്ഞാലും കുഴപ്പമില്ല. സന്നിവാദ പരിഭാഷ ഇല്ലെങ്കിലോ ഹല്ലെന്ന് പറഞ്ഞാൽ കുഴപ്പം വരും. അപ്പോൾ സന്നിവാദ പരിഭാഷയെ ശ്രദ്ധിക്കാതെ പാണിനി ചല്ലെന്ന് പറഞ്ഞതിന്റെ താല്പര്യം, ഇവിടെ സന്നിവാദ പരിഭാഷ പ്രവർത്തിക്കുന്നില്ല. എത്തിയോ? അവിടെ എത്തിയോ? പാണിനി എത്തിയടത്ത് എത്തിയോ? അതായത് അതെങ്ങനെ ചിന്തിച്ചു എന്ന് പറയാൻ വേണ്ടി മാത്രം ഞാൻ പറഞ്ഞതാണ്. പണി എത്തിച്ചേരുന്നിടത്ത് എത്താൻ ചിലപ്പം നമ്മൾ കുറച്ച് ലാഗ് ചെയ്യും. അതായത് ജല്ലിയേത്തുന്നിടത്ത് ചെല്ല് പറയാതെ പൂർവ്വത്തിൽ നിന്ന് ഹെല്ല് കൊണ്ടുവന്നു കഴിഞ്ഞാലും രാമായണം എന്ന് പറയുന്നിടത്ത് തകരാറൊന്നും വരുന്നില്ല. എന്തുകൊണ്ട്? സന്നിവാദ പരിഭാഷ ഉള്ളതുകൊണ്ട്. ഇപ്പൊ സന്നിവാദ പരിഭാഷ ഇല്ലെങ്കിൽ തകരാറ് വരത്തില്ലേ? സന്നിവാദ പരിഭാഷ ഇല്ലാന്ന് വന്നു കഴിഞ്ഞാൽ എത്തും വരും. അപ്പോ സന്നിവാദ പരിഭാഷ ഉണ്ടെങ്കിൽ വരത്തില്ല, സന്നിവാദ പരിഭാഷ ഇല്ലെങ്കിൽ വരും. അപ്പൊ പൂർവ്വത്തിൽ നിന്ന് ഹല്ല് വന്നു കഴിഞ്ഞാലും ഒരു തകരാറുമില്ല, സന്നിവാദ പരിഭാഷയുണ്ട്, ഒരു കുഴപ്പമില്ല. അപ്പൊ പിന്നെ ചെല്ലെന്ന് പറഞ്ഞതിന്റെ ഉദ്ദേശം എന്താണ്? ഹല്ലുകൊണ്ട് കാര്യം നടക്കാമെന്നിരിക്കെ ബഹുവിനെ ചല്ലിയേത്തെന്ന് പറയുന്നിടത്ത് ചെല്ലെന്ന് പറയുന്ന രണ്ടക്ഷരം കൂട്ടിച്ചേർത്ത് അധികം വച്ചില്ലേ? എപ്പോഴും മാത്ര ലാഭമല്ലേ ഉദ്ദേശിക്കുന്നത്? മാത്രലാഭം കണക്കാക്കാതെ പുറത്തു നിന്ന് ഹല്ല് കൊണ്ടുവന്ന് കാര്യം നടത്താമെന്നിരിക്കെ ഹല്ല് വന്നാലും ദോഷമില്ല, സന്നിവാദ പരിഭാഷകളുണ്ട്. അപ്പോൾ അത് മാറ്റി വെച്ചിട്ട് പാണിനി രണ്ടക്ഷരം കൂട്ടിച്ചേർത്ത് ചെല്ലെന്ന് വച്ചപ്പോൾ എന്താ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഈ സന്നിവാദ ഇല്ല, സന്നിവാദ പരിഭാഷ ഇല്ല, സന്നിവാദ പരിഭാഷ പ്രവർത്തിക്കുന്നില്ല. തടയാവുന്നുള്ളതല്ല, സന്യാപാത പരിഭാഷ അനിത്യമാണ്. അത് അനിത്യമാണെന്ന് കാണിക്കാൻ വേണ്ടി പൂർവ്വത്തിൽ നിന്ന് ഹല്ലിനെ എടുക്കാതെ ചല്ലെന്ന് പറയുന്ന രണ്ടക്ഷരം കൂട്ടിവെച്ചു. ആ ചല്ലെന്ന് പറയുന്ന അക്ഷരം കൂട്ടിവെച്ചുകൊണ്ട് നമുക്ക് മനസ്സിലാക്കാം, നമ്മളവിടെ എത്തിക്കഴിഞ്ഞാൽ സന്നിവാദ പരിഭാഷ അനിത്യമാണ്. സർവേഷാം വിശ്വേഷാം തുടങ്ങിയ സ്ഥലങ്ങളിൽ അതുകൊണ്ടാണ് സൃഷ്ടി നിമിത്തമാക്കി എത്തും വരുന്നത്. ആ ഒരു അവസാനത്തെ ഒരു പോയിന്റ് മാത്രം മനസ്സിലാക്കണമെങ്കിൽ അല്പം ചിന്തിക്കണം. സർവേഷാം വിശ്വേഷാം തുടങ്ങിയ സ്ഥലങ്ങളിൽ സന്നിവാദ പരിഭാഷ പരിഗണിച്ചില്ല. അതിന് സർവേഷാം എന്ന് പറയുന്നതിന് വേറെ സമാധാനം പറയും. കാരണം ഇതൊന്നും നോക്കേണ്ട കാര്യമില്ല. പാണിനി പറഞ്ഞിട്ടുണ്ട് ഹലി സർവേഷാം. ഹലി സർവേഷാം എന്ന് പറഞ്ഞുകൊണ്ട് മനസ്സിലാക്കാം എന്താണ് ഇവിടെ സന്നിവാദ പരിഭാഷ പ്രവർത്തിച്ചില്ല. രൂപം ഉണ്ടായില്ലേ? സന്നിവാദ പരിഭാഷ അനിത്യമാണെന്നുള്ളതിന് ജ്ഞാപകമാണ് ഹരി സർവേഷാം. പക്ഷേ വിശ്വേഷം എന്നൊരു രൂപം വരും അടുത്ത്, സർവവിശ്വ. അവിടെയോ അത് പാണിനിയോടത്ത് നിർദ്ദേശിച്ചിട്ടില്ല. അപ്പൊ അവിടെ സന്നിവാദ പരിഭാഷ അനിത്യമാണെന്ന് പറയാൻ എങ്ങനെ മനസ്സിലാക്കും? അതിനു വേണ്ടിയിട്ടാണ് പറഞ്ഞത്, ജലി ഏത്തെന്ന് പറയുന്ന ജല്ലെന്ന് പറയുന്ന പ്രത്യാഹാരത്തെ വിട്ടിരുന്നെങ്കിൽ സൂത്രം ചെറുതായനെ, സൂത്രം ചെറുതാവും. പക്ഷേ കുഴപ്പം വരുന്ന എന്താണ്? ബഹുവിനെ ഏത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാമ ജസ് എന്നിരിക്കുന്നിടത്ത് ഏത്തും വരും. ശരി, എന്നാൽ അതിനെ പരിഹരിക്കാൻ വേണ്ടി എന്ത് ചെയ്യണം? ഉദോവൃദ്ധർ ലുക്കി ഹലി എന്ന് പറയുന്നിടത്ത് നിന്ന് ഹല്ലിനെ ഇങ്ങോട്ട് കൊണ്ടുവരണം. പാണിനി സൂത്രത്തെ എങ്ങനെ കൺസ്ട്രക്ട് ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പോ ഉദോവൃദ്ധർ ലുക്കി ഹലി എന്നുള്ളതിൽ നിന്ന് ഹല്ലിനെ ഇവിടെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ബഹുവിനെ ഹല്ലി ഏത്തെന്ന് വരും. പക്ഷേ അപ്പൊ കുഴപ്പം വരും, രാമാണ എന്നുള്ളിടത്ത് ഏത്തും വരും. അപ്പൊ അതിന് പരിഹാരമുണ്ട്. സന്നിവാദ ലക്ഷണോ വിധിരനിമിത്തം തദ്വിഘാത, സന്നിവാദ ലക്ഷണ വിധിയുണ്ട്, ആ പരിഭാഷ ഉള്ളതുകൊണ്ട് ഏത്തും വരത്തില്ല. അപ്പൊ അങ്ങനെയാണെങ്കിൽ സൂത്രം അങ്ങനെ ഉണ്ടാക്കണം, ബഹുവിനെ ഏത്. പക്ഷേ പാണിനി ചല്ലെന്ന് പറഞ്ഞതിന്റെ അപ്പൊ താല്പര്യം എന്താണ്? ഇങ്ങനെ ഒരു പരിഭാഷ ഇല്ല, ഈ പരിഭാഷ ഇല്ലാത്തതുകൊണ്ട് ഹല്ല് ചേർത്ത് സൂത്രം ഉണ്ടായിക്കഴിഞ്ഞാൽ ഇവിടെ ഏത്തും വരും, രാമാണ എന്നിടത്ത് ഏത്തും വരും. പക്ഷേ പാണിനി ചല്ലെന്ന് പറഞ്ഞത് ഇതറിഞ്ഞുകൊണ്ടാണ്. എന്താണ് ഈ സന്നിവാദ ലക്ഷണവും വിധി നിമിത്തവും എന്ന് പറയുന്നത് അനിത്യമാണ്. ഇവിടെ ഷഷ്ടിഭുവനത്തിൽ അനിത്യമായതുകൊണ്ട് പാണിനി ഹല്ല് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഇവിടെ ഏത്തവും വരും, കാരണം അത് അനിത്യമാണ്. പാണിനി ഹല്ല് പൂർവ്വത്തിൽ നിന്ന് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഇവിടെ ഏത്തവും വരും. ഇപ്പോ പാണിനി എന്ത് ചെയ്തു? ചല്ല് വച്ചു. ഇത് അനിത്യമായതുകൊണ്ട് അപ്പൊ ചല്ലിലെ ഏത്തും വരത്തുള്ളൂ. രാമാണ എന്ന് പറയുന്നിടത്ത് ഏത്തും വരുമോ? വരത്തില്ല. ഇവിടെ സർവേഷാം വിശേഷാം എന്നൊക്കെ പറഞ്ഞിടത്തോ ജല്ലുണ്ട്, അവിടെ ഏത്തും വരും. എന്തായാലും സന്നിവാദ ലക്ഷണ വിധി അത് അനിത്യമാണ്, അതുകൊണ്ട് ഏത്തും വരാം. അപ്പൊ അതിവിടെ പ്രവർത്തിക്കുന്നില്ല. ഇല്ല, അതും ഒരു ബന്ധവുമില്ല. രണ്ട് രണ്ട് സ്ഥലത്ത് പ്രവർത്തിക്കുന്നു, അത് രണ്ട് രണ്ട് കാര്യങ്ങളാണ്. ഇത് ചിന്തിച്ച് മനസ്സിലാണ്, ഞാൻ ഇത്രയേ പറഞ്ഞുള്ളൂ. പാണിനി സൂത്രങ്ങളിൽ ഓരോ പദങ്ങളും വയ്ക്കുമ്പോൾ എത്രമാത്രം എന്തെല്ലാം ചിന്തിച്ച് ചിന്തിച്ചിട്ടാണ് എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞേ ഉള്ളൂ. നിങ്ങൾക്ക് ഇത് മനസ്സിലായില്ലെങ്കിലും ചിന്തിച്ച് മനസ്സിലാക്കിയാൽ മതി, പിന്നീട് സൗകര്യം പോലെ. എന്തായാലും റെക്കോർഡിംഗ് ഉണ്ടല്ലോ, അത് ചെവി വെച്ചിട്ട് ഉറങ്ങുക, ഉണർന്നു വരുമ്പോൾ എല്ലാം മനസ്സിലായി. രാവിലെ എണീക്കുമ്പോൾ അല്ലാതെ വേറെ വഴിയില്ല. അനിത്യം എന്ന് വെച്ചാൽ ഇവിടെ പ്രവർത്തിച്ചില്ല, എവിടെ അനിത്യം എന്ന് പറയുന്നു അവിടെ പ്രവർത്തിച്ചില്ല, അത്ര അല്ല. അതിനാണ് ജ്ഞാപകം എന്ന് പറയുന്നത്. ഇവിടെ ചല്ല് ജ്ഞാപകമാണ്, സർവേഷം എന്ന് പറയുന്നിടത്ത് അത് പ്രവർത്തിക്കുന്നില്ല. അങ്ങനെ ജ്ഞാപകമാണ്. പിന്നെ രാമായ അവിടെ സന്നിപാത പരിഭാഷ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ ദീർഘം വരത്തില്ല. കാരണം ഹ്രസ്വമായ ആകാരത്തെ ആശ്രയിച്ചിട്ടാണ് ഏകാരം വന്നത്. ആ ഏകാരം പിന്നെ അതിന് ദീർഘത്തിന് നിമിത്തമാകാൻ പാടില്ല. പക്ഷെ അത് അവിടെ പ്രവർത്തിക്കുന്നില്ല. എന്തുകൊണ്ട്? പാണിനി കഷ്ടായ ക്രമണേ എന്ന് പറയുന്ന സൂത്രത്തിൽ കഷ്ടായ എന്ന് ചതുർത്ഥി ദീർഘത്തിൽ നിർദ്ദേശിച്ചിരിക്കുന്നു. അത് ജ്ഞാപകമാണ്. ഇങ്ങനെ ഓരോ സ്ഥലത്തും ജ്ഞാപകങ്ങളുണ്ടാവും. വിശേഷമാണ് പാണിനി പ്രവർത്തിച്ചിരിക്കുന്നു. വിശേഷ അല്ല സർവേഷ, വിശേഷമെന്ന് പറയുന്നത് അനിത്യമായതുകൊണ്ട്. സർവേഷാന്നിടത്ത് എന്തുകൊണ്ട് വന്നു? സർവേഷാന്ന് പറയുന്നിടത്ത് വരുന്നതിന് കാരണം പാണിനി നേരിട്ട് പ്രയോഗിച്ചു ഹരി സർവേഷ. വിശേഷാന്ന് പറയുന്നിടത്ത് എന്തുകൊണ്ട് അനിത്യമായി? ഭുവനെ ചല്യത്തന്നിടത്ത് ചല്ല് നിർദ്ദേശിച്ചിരിക്കുന്നുണ്ട്. മനസ്സിലായി, ഇവിടെ അനിത്യമാണ്. അതെങ്ങനെയെന്നുള്ളതാണ് ഇതുവരെ ഞാൻ പറഞ്ഞത്. ഇനി പറഞ്ഞാലും ഇതുപോലെ തന്നെ ഇരിക്കും, വീണ്ടും പറഞ്ഞാലും ഇതുപോലെ തന്നെ ഇരിക്കും. പ്രത്യേകിച്ചൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. നമ്മളത് ചിന്തിച്ച് മനസ്സിലാക്കുക. മനസ്സിലായി? ഞാൻ എനിക്ക് കേൾക്കാൻ പറ്റുന്നത്, ലക്ഷ്യമായ രൂപത്തെ മനസ്സിൽ വെച്ചിട്ട്, ലക്ഷ്യമായ രൂപത്തെ മനസ്സിൽ വെച്ചുകൊണ്ട് നമ്മൾ തീരുമാനിക്കുന്നതാണ്. ആ അത് തന്നെ. നമ്മളല്ല പാണിനി, പാണിനിയാണ് ഇതൊക്കെ തീരുമാനിച്ചത്. നമ്മളത് മനസ്സിലാക്കുന്നു. പാണിനിയുടെ തീരുമാനം ഇങ്ങനെയാണ്. പാണിനി ഭുവനെ ചല്യേത്ത് എന്ന് പറയുന്ന സൂത്രത്തിൽ ചല്ലെന്ന് പറഞ്ഞത് എന്താണ്? വിശേഷം എന്നിടത്ത് സന്നിപാത പരിഭാഷ അനിത്യമാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ അതൊക്കെ മനസ്സിലാക്കണമെങ്കിൽ കുറച്ചൊന്ന് ചിന്തിക്കണം. ഇതൊക്കെ ചിന്തിച്ച് ഇത് ചിന്തിച്ച് മനസ്സിലായി കഴിഞ്ഞാൽ പിന്നെ അദ്വൈതം വളരെ എളുപ്പമാണ്, വളരെ എളുപ്പമാണ്. എന്താണ് സർവേഷാം ഉപയോഗിച്ചുകൊണ്ട് ഇത് അനിത്യമാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല അല്ലെ? സർവേഷാം ഉപയോഗിച്ചുകൊണ്ട് ശല്യത്തില് ഈ സന്നിപാത പരിഭാഷ അനിത്യമാണെന്ന് പറയാൻ പറ്റുകയില്ല. കാരണം അത് പാണിനി തന്നെ സൂത്രം. ആ അത് തന്നെയാണ്, അത് കറക്റ്റായി മനസ്സിലാക്കി. ഹരി സർവേഷെന്ന് പറയുന്നോണ്ട് ഇവിടെ സർവേഷെന്ന് പറയുന്നിടത്ത് സന്നിപാത വിധി അത് അനിത്യമാണെന്ന് പറയാൻ പറ്റത്തില്ല. കാരണം പാണിനിയെ അങ്ങ് നിർദ്ദേശിച്ചു സർവേഷം. പിന്നെ വേറെ ഒന്നും ഇവിടെ ആലോചിക്കേണ്ട, പാണിനി ഉപയോഗിച്ചാൽ നമുക്ക് ഉപയോഗിക്കാം. പക്ഷെ വിശേഷം ഇന്ന് പാണിനി ഉപയോഗിച്ചിട്ടില്ലാത്തത് കൊണ്ട് അവിടെ ഏത്തും ബ്രഹ്മൻ ചോദിക്കും, ഇത് സന്നിപാത ലക്ഷണോ വിധിര നിത്യം തദ്വിഘാതസ്യ എന്ന് പറയുന്ന പരിഭാഷയ്ക്ക് വിരോധമല്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറയുന്നു, ആ പരിഭാഷ ഇവിടെ പ്രവർത്തിക്കുന്നില്ല. അനിത്യം എന്ന് പറഞ്ഞാൽ ഇവിടെ പ്രവർത്തിക്കുന്നില്ല എന്നുണ്ട്. ഭുവനെ ചല്ലിയത്തെന്നിടത്ത് ചല്ല് പറഞ്ഞതുകൊണ്ട് അത് ഒഴിവാക്കിയാലും പ്രശ്നമില്ലായിരുന്നു. പൂർവ്വത്തിൽ നിന്ന് ഹല്ല് വരും, ഹല്ല് വരുമ്പോൾ രാമണെന്നുള്ള തേത്തും വരത്തില്ല. എന്തുകൊണ്ട്? സന്നിവാദ പരിഭാഷ ഉള്ളതുകൊണ്ട് ഏത്തും വരത്തില്ല. അപ്പോ എന്ത് ചെയ്തു? ലാഘവ ഗൗരവ ചിന്തയൊന്നും ഇല്ലാതെ തന്നെ പാണിനി ചല്ല് പറഞ്ഞത് അവിടെ ഏത്തും വരാൻ പാടില്ല. ചല്ല് പറഞ്ഞാലേ ഏത്തും വരാതിരിക്കും, ഹല്ലാണെങ്കിൽ ഏത്തും വരും. അപ്പോ അവിടെ സന്നിപാത പരിവേഷ സഹായത്തിന് വരത്തിലേ ഇല്ല, അതവിടെ പ്രവർത്തിക്കുന്നില്ല. അപ്പോൾ ഷഷ്ടി ഭുവനത്തിൽ സന്നിപാത പരിഭാഷ പ്രവർത്തിക്കുന്നില്ല എന്നാ ചല്ലിൽ നിന്ന് മനസ്സിലാക്കാം. അപ്പം കത്തുന്നുണ്ട് ചെറുതായിട്ട്. ഇവിടെ ആർക്കെങ്കിലും കത്തിയോ? കുറച്ച് ചിന്തിച്ചാൽ മനസ്സിലാവും. അത് ഇത്രയേ ഉള്ളൂ. അങ്ങനെ പാണിനി വളരെ സൂക്ഷ്മമായി ചിന്തിച്ചാണ് ഓരോ കാര്യങ്ങളും ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി മാത്രം ഞാൻ പറഞ്ഞു. അത് അറിഞ്ഞിരിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഇത് മനസ്സിലായില്ലെങ്കിൽ എങ്ങനെ മുമ്പോട്ട് പോകുന്നെന്ന് ചിന്തിക്കണ്ട. അത് വളരെ സൂക്ഷ്മമായാണ് ഈ സൂത്രങ്ങളുടെ രചന എന്നുള്ള മനസ്സിലാക്കാൻ വേണ്ടി മാത്രം പറഞ്ഞു. ഇത് നേരിട്ട് പാണിനി ഒരിടത്തും പറഞ്ഞിട്ടില്ല. പിന്നീട് വന്ന വൈയാകരന്മാരിരുന്ന് ചിന്തിച്ച് അവർ കണ്ടുപിടിച്ച കാര്യങ്ങളാണ്. ഇങ്ങനെ ഇങ്ങനെയൊക്കെ ഉണ്ട് ഈ സൂത്രങ്ങളിൽ. അപ്പോൾ ഒരു സൂപ്പർ കമ്പ്യൂട്ടറായിരുന്നു പാണിനിയുടെ ബുദ്ധി എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഇത്രയും കാര്യങ്ങൾ ഓർത്തു വെച്ച് ചെയ്യാൻ പറ്റത്തില്ല. നമ്മുടെ ഇന്നത്തെ ഏറ്റവും സൂപ്പർ കമ്പ്യൂട്ടറിനെക്കാളും വലിയ കമ്പ്യൂട്ടറിനെ ഇത് ഇത്രയും കാര്യങ്ങൾ ഓർത്തു വയ്ക്കാൻ പറ്റും, അല്ലെങ്കിൽ പ്രയാസമാണ്. ഇനി സപ്തമി ഏകവനത്തിലെ രൂപമാണ് തോന്നുന്നു സർവസ്മിൻ, സർവശബ്ദത്തിന്റെ പരത്തില് നമ്മൾ പഠിച്ചതനുസരിച്ച് ഏത് പ്രത്യേകം കൂടെ ഇരിക്കുന്നത്? നീ എന്നിരിക്കുന്നു. മകാരത്തിന് ഇസഞ്ഞുവെന്ന് ലോപിച്ചു പോകുന്നു. സർവ ഈ എന്നിരിക്കുമ്പോൾ സർവശബ്ദത്തിന് സർവനാമസജ്ഞമുണ്ട്. അതുകൊണ്ട് വിശേഷസൂത്രം ഏതെങ്കിലും ഉണ്ടോ എന്ന് നോക്കണം. ഏതാണ്? മസിംഗ്യോഹോ സ്മാസ്മിനു സ്മിൻ വരും. സർവ സ്മിൻ നകാരത്തിന് ഇസഞ്ഞ വരാത്ത എന്തുകൊണ്ടാണ്? ഹലന്തിയെന്നുള്ള സൂത്രപ്രകാരം ഇസഞ്ഞ പ്രാപ്തമാകും. പക്ഷേ വിഭക്തിഷ്ഠ എന്നുള്ള സൂത്രപ്രകാരം സ്മിന്നിന് വിഭക്തിസഞ്ജ വരണമെന്നുണ്ടെങ്കിൽ ഏ സൂത്രം പ്രവർത്തിക്കണം? ഏതാണ് പറയുന്നത്? ശ്രദ്ധിച്ചിരിക്കണം. സ്ഥാനിവത് ആദേശോ അനൽവിധു പ്രകാര സ്ഥാനിവത്വം വന്ന് വിഭക്തിച്ച എന്നുള്ള സൂത്രപ്രകാരം വിഭക്തിസഞ്ജ വന്ന് ആ നഗാരത്തിനെ എന്ത് ചെയ്തു? നിസ്സഞ്ജയെ നിഷേധിച്ചു. സർവസ്മിൻ ഫലന്തിയുമായിട്ടിരിക്കും. സർവയോഹോ രാമയോഹോ ഒരു വ്യത്യാസമില്ല. അവിടെ വരുന്ന സൂത്രമാണ് ഓസിച്ച ഏത്തും വന്നു അയ്യാദേശം വന്നു. സർവയോഹോ രാമേഷു സർവേഷു എപ്പോഴും അത് കമ്പയർ ചെയ്ത് നോക്കണം പൂർവപൂർവ്വ ശബ്ദങ്ങളുമായിട്ട്. എന്താ വ്യത്യാസം വരുന്നത്? ഏ സൂത്രം പ്രവർത്തിച്ചു? ഇവിടെ സർവനാമസഞ്ജുകൊണ്ട് വന്നതുകൊണ്ട് എന്താ പ്രയോജനം എന്ന് ചിന്തിക്കണം. ഇപ്പോൾ സർവേഷു അവിടെ എന്ത് വരുന്നു? സർവസു എന്നിരിക്കുമ്പോൾ ഏ സൂത്രം വരുന്നു? അതാണോ വരുന്നു? സർവസു എന്നിരിക്കുമ്പോൾ ഏ സൂത്രം വരുന്നു? ഫലന്തി വന്നു. ബഹുവചന ചല്യത് പ്രകാരം രാമേഷു എന്ന് പറഞ്ഞിട്ടല്ലേ എന്ന് ചോദിക്കുന്നത്. പിന്നെന്താ പ്രയാസം? അകാരത്തിന് ഏത്തും വന്നു. സർവേ സൂന്നിരിക്കുന്നിടത്ത് ഇനിയെ സൂത്രം വരും? ആദേശപ്രത്യോ. ആദ്യം തന്നെ ആദേശപ്രത്യോഗിക്ക് വരാൻ പറ്റുമോ? എന്തുകൊണ്ട്? പ്രത്യേകമായില്ലേ? ഇണ്ണലിന്റെ പരത്തിൽ വേണം. ഇണ്ണവിടെ പരത്തില്ല. സർവസൂന്നിരിക്കും പൂർവ്വത്തിൽ ഇണ്ണുണ്ടോ? ഇല്ല. ഏത്തും വന്നു കഴിഞ്ഞാൽ എന്ത് വരത്തുള്ളൂ? ഇന്ന് വരത്തുള്ളൂ. അപ്പൊ ഇണ്ണിന്റെ പരത്തിൽ വന്നു കഴിഞ്ഞാലേ ഷത്തും വരും. ഇവിടെ എന്ത് വരുന്നു? പ്രത്യയത്തിന്റെ അവയവം. ആദേശമാണോ പ്രത്യയമാണോ? പ്രത്യയമാണ് സു. അതിന്റെ അവയവമായി സകാരം അതിന് ഷത്തും വന്നു. ഏത്തും വന്നതിന് ശേഷം സർവേഷു രാമേഷു സർവനാമ കാര്യങ്ങളൊന്നുമില്ല എന്ന് പറഞ്ഞു. അതിനൂടെ പറഞ്ഞിരിക്കുന്നു ഏത്യഷത്വ സർവേഷാം സർവസ്മിൻ ശേഷം രാമവത്. ശേഷം രാമവത്ത് എന്ന് പറഞ്ഞാൽ ഈ സർവനാമ ശബ്ദത്തിൽ ജസഹസി സർവനാമന സ്മൈ ആമി സർവനാമന സ്തുട്ട് നസിംഗ്യോ സ്മാസ്മിനോ ഇത്രയും സൂത്രങ്ങളാണ് കൂടുതലായി പ്രവർത്തിക്കുന്നത്. ഈ സൂത്രങ്ങൾ പ്രവർത്തിക്കാത്ത ബാക്കി സ്ഥലങ്ങളിലെല്ലാം സർവഹ സർവോ സർവം സർവോ സർവാൻ സർവേണ സർവായാം സർവാഭ്യ പിന്നെ സർവാഭ്യാം സർവൈഹി സർവേഭ്യ സർവേഭ്യ സർവയോഹോ സർവേഷു ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലെല്ലാം രാമശബ്ദം പോലെ തന്നെ. അതാണ് ശേഷം രാമവത്. പിന്നെ ശേഷിക്കുന്ന സ്ഥലങ്ങൾ ഏതൊക്കെയാണ്? സർവേ സർവസ്മൈ സർവസ്മാത് സർവേഷാം സർവസ്മിൻ ശേഷിക്കുന്ന സ്ഥലങ്ങൾ. ഇവിടെ ആണ് രൂപത്തിന് വ്യത്യാസം വരുന്നത്. അപ്പോൾ ഈ രണ്ട് ശബ്ദങ്ങളും വച്ചുകൊണ്ട് രണ്ടിനെ എടുത്ത് പരിശോധിച്ച് എവിടെ വ്യത്യാസം വരുന്നു, എവിടെ ഒരുപോലെ ഇരിക്കുന്നു എന്ന് സാധർമ്മ്യ വൈധർമ്മ്യങ്ങളെ ചിന്തിച്ച് ഒരു സ്ഥലത്ത് മനസ്സിലാക്കിയാൽ പിന്നെ സർവനാമ ശബ്ദങ്ങളെല്ലാം എളുപ്പമായി. അപ്പം അവിടെ അല്പം ചിന്തിച്ച് മനസ്സിലാക്കണമില്ലെങ്കിൽ ഇതിനിങ്ങനെ വരച്ചിട്ട് അതിനെയൊക്കെ എന്താണ് ഇതിനകത്ത് വരച്ചിട്ട് എല്ലാം ഹൈലൈറ്റ് ചെയ്ത് കാണിക്കണം. വ്യത്യാസം ഇന്ന ഇന്നിടത്തൊക്കെയാണ് വരുന്നത്. ഇത് വ്യത്യാസം വരാത്തിടത്താണ് കാണിച്ചിരിക്കുന്നത്. വ്യത്യാസം വരുന്നിടത്ത് കാണിക്കണം. രാമയോഹോ സർവയോഹോ രണ്ടും ഒരുപോലെ തന്നെ വ്യത്യാസം വരുന്നിടത്ത് കാണിക്കണം. എവിടെ വരുന്നു? അതാ ഇവിടെ സർവ രാമഹേ രാമായ, ഇവിടെ സർവസ്മ, ഇവിടെ രാമായില്ല. ഈ വ്യത്യാസങ്ങൾ എടുത്ത് കാണിക്കണം ഓരോ സർവ. അങ്ങനെ മനസ്സിലാക്കി പോയി കഴിഞ്ഞാൽ, കാരണം ഇവിടെ ഒരുപാട് സർവനാമ ശബ്ദങ്ങൾ വരുന്നുണ്ട്, ആ വ്യത്യാസം മനസ്സിലാക്കിയ കാര്യം എളുപ്പമായിരിക്കും. പിന്നെ അവിടെ എഴുതിയിരിക്കുന്ന എന്താണ്? ഏവം വിശ്വാദിയോപ്യദന്താഹ. ഇതുപോലെ തന്നെ വിശ്വാദി ശബ്ദങ്ങളും അദന്ത വിശ്വാദി ശബ്ദങ്ങളും ഇതുപോലെ തന്നെയാണ്. ഇതുപോലെ തന്നെ എന്ന് പറയുമ്പോൾ അതിൽ എന്തെങ്കിലും വിശേഷിച്ച വിധികളുണ്ടെങ്കിൽ മാറും, വിശേഷ വിധികളൊന്നും ഇല്ലെങ്കിൽ മാറത്തില്ല. ഉദാഹരണം ഇപ്പോൾ വിശ്വശബ്ദം, വിശേഷവിധിയൊന്നുമില്ല, അതുകൊണ്ട് വിശ്വ വിശ്വോ വിശ്വേ സർവേ പോലെ തന്നെ ജസവശി ഹേ വിശ്വേ ഹേ വിശ്വ ഹേ വിശ്വോ ഹേ വിശ്വേ വിശ്വം വിശ്വോ വിശ്വാൻ സർവശബ്ദം പോലെ തന്നെ. തൃതീയാഗമനത്തിൽ സർവേണ ഇവിടെ എന്തുവരും? വിശ്വന, ഇവിടെ ണത്വം വരത്തില്ല എന്നുള്ള വ്യത്യാസം. എന്തുകൊണ്ട്? രേപക്ഷകാരങ്ങളില്ല അവിടെ. സർവേണ ഇവിടെ വിശ്വേന വിശ്വാഭ്യാം വിശ്വൈഹി സർവേഹി മാറ്റമൊന്നുമില്ല. പിന്നെ വിശ്വസ്മൈ സർവസ്മൈ സർവനാമന സ്മൈ പരത്തിൽ സ്മൈ വന്നു. വിശ്വാഭ്യാം വിശ്വേഭ്യ സർവശബ്ദം പോലെ തന്നെ സർവാഭ്യാം സർവേഭ്യ സർവസ്മാത്. അതുപോലെ തന്നെ ഇവിടെയും വരും എന്താണ്? വിശ്വസ്മാത് മസിംഗ്യോഹോ സ്മാത് സ്മിനൗ വിശ്വാഭ്യാം വിശ്വേഭ്യ സർവാഭ്യാം സർവേഭ്യ മാറ്റമില്ല. വിശ്വസ്യ സർവസ്യ വിശ്വയോഹോ സർവയോഹോ വിശ്വേഷാം സർവേഷാം ആമി സർവനാമന സുട്ട്. ആ സൂത്രം വന്നു, പക്ഷേ രൂപം ഒരുപോലെ തന്നെ. വിശ്വസ്മിൻ സർവസ്മിൻ മസിംഗ്യോഹോ സ്മാസ്മിനൗ വിശ്വയോഹോ എന്താണ്? സർവയോഹോ വിശ്വേഷാം വിശ്വേഷു സപ്തമിയോഗത്തിൽ സർവേഷു. ആ രൂപങ്ങളെല്ലാം ഇത് എഴുതിയിട്ട് അതിൻ്റെ വ്യത്യാസങ്ങളെല്ലാം കാണിച്ച് ഓരോരുത്തരും മനസ്സിലാക്കണം. എങ്ങനെയാ വ്യത്യാസം വരുന്നത്, എവിടെ വ്യത്യാസം വരുന്നു, ഏത് സൂത്രം വരുന്നു, അങ്ങനെയൊക്കെ നമ്മൾ എല്ലാം അതിൻ്റെ ഒരു ചാർട്ട് തയ്യാറാക്കി വെച്ച് കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ വളരെ എളുപ്പമായിരിക്കും. കമ്പ്യൂട്ടറിൽ തന്നെ തയ്യാറാക്കിയിട്ട് ആ സൂത്രങ്ങളും കൊടുത്ത് അതിൻ്റെ വ്യത്യാസങ്ങൾ കാണിച്ചു കഴിഞ്ഞാൽ സംഗതി വളരെ എളുപ്പമായിരിക്കും. പിന്നീട് ഇതൊക്കെ ഇപ്പോൾ രണ്ടു ദിവസം കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതെല്ലാം പോകും, നമ്മുടെ മനസ്സിലൊന്നും കാണത്തില്ല. ഒരു മൂന്ന് ദിവസം ഇതിനെക്കുറിച്ച് ചിന്തിക്കാതിരുന്നു കഴിഞ്ഞാൽ പിന്നെ നോക്കിക്കഴിഞ്ഞാൽ ആർക്കും ഒരിടത്തും കിട്ടത്തില്ല. ചുരുങ്ങിയ പക്ഷം നമ്മുടെ ഈ സ്ക്രീനിലെങ്കിലും കാണും. ഇവിടെ ഇതെല്ലാം എഴുതിയിട്ട് സൂത്രങ്ങളുമൊക്കെ ഉണ്ടായിരുന്ന അത്യാവശ്യം എന്നെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അത് ഇന്നും മനസ്സിലാക്കാം. അതുകൊണ്ട് അതെല്ലാം പ്രത്യേകം മാർക്ക് ചെയ്ത് എല്ലാം പ്രത്യേകം ചാർട്ടുകൾ ഉണ്ടാക്കി നമ്മൾ എഴുതി വയ്ക്കുകയോ അല്ലെങ്കിൽ കമ്പ്യൂട്ടറിൽ ചെയ്തിടുകയോ ചെയ്യുക. പിന്നെ അതിൻ്റെ ഒരു പവർ പോയിന്റ് പ്രസന്റേഷനൊക്കെ ഉണ്ടാക്കിയാൽ നന്നായിരിക്കും. എല്ലാം ഇങ്ങനെ ടക്ക് ടക്കെന്ന് വന്നുകൊണ്ടിരിക്കുന്നു, അങ്ങനെ ചെയ്യുമെങ്കിൽ നല്ലതാണ്. പഠിക്കുന്നവർക്ക് സഹായമായി. ഇപ്പോൾ അങ്ങനെയുള്ള സൗകര്യം ഉണ്ടല്ലോ, അതുകൊണ്ട് അടുത്ത് വരുന്ന എന്താണ്? ഉപശബ്ദോ നിത്യം ദിവജനാന്ത. ഉപശബ്ദത്തിൻ്റെ പ്രത്യേകത എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതിന് ദിവാനാന്തമാണ്. വ്യാകരണ സൂത്രങ്ങളുടെ ഭാഷ്യമാണ് മഹാഭാഷ്യം പതഞ്ജലി. അതിന് ഭാഷ്യ പ്രതീപം എന്ന് പറഞ്ഞൊരു വ്യാഖ്യാനം എഴുതിയാലാണ് കയ്യടാചാര്യൻ. അദ്ദേഹത്തിന്റെ അഭിപ്രായത്തെണി പറഞ്ഞിരിക്കുന്നത് ഉപശബ്ദത്തിന് നിത്യം ദിവനാന്തമായിരിക്കും എന്ന് വെച്ചാൽ വേറെ അഭിപ്രായങ്ങളുമുണ്ട്. കാശിക എന്ന് പറയുന്ന സൂത്രക്രമത്തിൽ അർത്ഥം പറഞ്ഞിരിക്കുന്ന ഒരു ഗ്രന്ഥമുണ്ട്. അതിൻ്റെ വ്യാഖ്യാതാവാണ് ഹരദത്തൻ. അദ്ദേഹത്തിൻ്റെ അഭിപ്രായ പ്രകാരമാണെങ്കിൽ ദ്യുവിനും ഭൂവിനും ഉണ്ട്. പക്ഷെ ഇവിടെ ഇപ്പം നമ്മളെ കൂടുതൽ ബുദ്ധിമുട്ടിക്കാതിരിക്കാൻ വേണ്ടി വരദരാജ പണ്ഡിതർ പറയുന്നത് ഉപശബ്ദത്തിന് ദ്യുവനാന്തം മാത്രമേ ഉള്ളൂ. അപ്പം നമ്മളത് ചിന്തിച്ചാൽ മതി, നമ്മൾ ഭാഗ്യം ചെയ്തവരാണ്, കൂടുതൽ ചിന്തിക്കേണ്ട ആവശ്യമില്ല. ദ്യുവജനാന്തം എന്ന് പറയുമ്പോൾ ആദ്യം ഉപശബ്ദത്തിന് ഈ സർവാധീനി സർവനാമാനി എന്നുള്ള സൂത്രപ്രകാരം ഉപശബ്ദത്തിന് എന്ത് സംജ്ഞയാണുള്ളത്? സർവനാമ സംജ്ഞയാണ്. അപ്പോൾ ദിവജനം മാത്രമുള്ള ഒരു ശബ്ദത്തിന് സർവനാമ സംജ്ഞ കൊടുക്കുന്നതുകൊണ്ട് ഏത് സൂത്രമാണ് പ്രവർത്തിക്കുന്നത്? എന്റെ ചോദ്യം ശ്രദ്ധിക്കണം. കേവലം ദിവജനം മാത്രം ഉള്ള ഈ ഉപശബ്ദത്തിന് സർവനാമ സംജ്ഞ നിമിത്തമാക്കി ഏത് സൂത്രമാണ് പ്രവർത്തിക്കുന്നത്? എന്താണ് എന്താ എല്ലാരും കണ്ടു തള്ളിയിരിക്കുന്നത്? സുപ്പഹാന്തുരൻ സൂത്ര സർവനാമ സംജ്ഞ നിമിത്തമാക്കി പ്രവർത്തിക്കുന്നതാണോ? പിന്നെന്താ? സർവനാമ സംജ്ഞ നിമിത്തമാക്കി ഏത് സൂത്രമാണ് പ്രവർത്തിക്കുന്നതെന്നാണ് നമ്മളിപ്പോ പഠിച്ചതേ ഉള്ളൂ. ദിവേദനത്തിലോ? അത് സർവനാമ സംജ്ഞ വിധിക്കുന്ന സൂത്രമാണ്. പിന്നെ സമയം പോകുന്നു, മണിയടിക്കാറായി. ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടോ ദിവേദനത്തിലോ? അത് സർവനാമ സംജ്ഞ നിമിത്തമാക്കി പ്രവർത്തിക്കുന്നതാണോ? എന്താണ്? ഇങ്ങനെ കേട്ടില്ല. അതേ തന്നെ, അതിൽ സർവനാമ സംജ്ഞ നിമിത്തമാക്കി പ്രവർത്തിക്കുന്ന ഏ സൂത്രമൊന്നും ഇപ്പൊ പഠിച്ച സൂത്രങ്ങളെല്ലാം പ്രവർത്തിക്കുമോ? ഇപ്പൊ പഠിച്ച എല്ലാ സൂത്രങ്ങളും ഏകവചനത്തിനും ബഹുവചനത്തിനും മാത്രമേ പ്രവർത്തിക്കൂ. ഇവിടെ ഒരു സൂത്രവും പ്രവർത്തിക്കില്ല. ഉപശബ്ദത്തിൽ ഏതെങ്കിലും സൂത്രം പ്രവർത്തിക്കുമോ? അതാ ചോദിച്ചത്. ഇപ്പൊ പഠിച്ച എല്ലാ സൂത്രങ്ങളും ഏകവചനത്തിനും ബഹുവചനത്തിലേ പ്രവർത്തിക്കത്തുള്ളൂ. ഭാഷ അറിയാത്ത ഒരാൾ കണ്ടാ മനസ്സിലാക്കിയത്. ഇവിടെ ചോദ്യം പോലും ആർക്കും മനസ്സിലായില്ല. എല്ലാ സൂത്രങ്ങളും ഏകവചനത്തിലും ദിവേനത്തിലുമാണ് പ്രവർത്തിക്കുക, ബഹുവനത്തിലുമാണ്. ദിവേനത്തിലൊരു സൂത്രം പ്രവർത്തിക്കുന്നില്ല. അത്രയും ഞാൻ ചോദിച്ചുള്ളൂ, വേറൊന്നും ചോദിച്ചില്ല. അതുകൊണ്ട് എന്ത് വരുന്നു? രാമശബ്ദം പോലെ തന്നെ രൂപങ്ങളെല്ലാം ഉഭാഭ്യാം ഉഭയോഹോ. സർവനാമ കാര്യങ്ങളൊന്നും തന്നെ അവിടെ ഇല്ല. പിന്നെ എന്തിനീ ഗണത്തിപ്പെടുത്തിയെന്ന് ചോദിച്ചാൽ എന്താണ്? ഇനിയൊരു സൂത്രം നമ്മൾ പഠിക്കും, അതിന്റെ ആവശ്യത്തിന് വേണ്ടിയിട്ടാണ്. സർവനാമങ്ങൾക്കല്ല അകച്ച് എന്ന് പറയുന്ന ഒരു പ്രത്യേകത്തെ വിധിക്കും. അത് വന്നിട്ട് ഉപകൗ എന്നുള്ള രൂപം ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ടാണ്. അത് നമ്മളിനി പഠിക്കേണ്ടതാണ്. അതിനൂടെ പറഞ്ഞിരിക്കുന്നത് എന്താണ്? തസ്യ ഇഹ പാഠോ അകച്ച് അർത്ഥ. തസ്യ ഉപശബ്ദസ്യ ഇഹ, ഇവിടെ സർവാധിഗണത്തിൽ ഉള്ള പാഠം പഠിച്ചിരിക്കുന്നത് അകച്ചിന് വേണ്ടിയാണ്. അകച്ചെന്ന് പറയുന്നത് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നതാണ്. അവ്യയ സർവനാമനാം അകച്ച് പ്രാക്ടേഹേ എന്നുള്ള സൂത്രം പ്രവർത്തിക്കാൻ വേണ്ടിയിട്ടാണ്. നിത്യവിജനാന്തം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകവചനത്തിലോ ബഹുവചനത്തിലോ പ്രയോഗിക്കാൻ പാടില്ല എന്ന് വെച്ചാൽ ഉഭയഹ ഉഭയേ എന്ന് പ്രയോഗിക്കാൻ പാടില്ല. രണ്ടു പേർക്ക് വേണ്ടിയിട്ട് അത് പ്രയോഗിക്കുക. അങ്ങനെ ഉഭവും ബാലവും അങ്ങനെ പ്രയോഗിക്കാവും. അല്ലാതെ ഏകവചനത്തിൽ എന്താണ് ഉഭയഹ ബാലഹ അങ്ങനെ പ്രയോഗിക്കാൻ പാടില്ല. ഉഭയേ ബാലാഹ എന്ന് പ്രയോഗിക്കാനും പാടില്ല. പിന്നെയോ, എവിടെയാണോ രണ്ടുപേരുള്ളത് രാമോ കൃഷ്ണോ എന്നൊക്കെ പറയുന്ന പോലെ അവിടെ മാത്രമേ പ്രയോഗിക്കാവൂ. അതാണ് ദിവ്യനാന്തം മാത്രം എന്ന് പറയും. പക്ഷേ ഇതൊരു പക്ഷം മാത്രമാണ്. ഹരദത്തന്റെ അഭിപ്രായപ്രകാരം ഏകവചനത്തിനും ബഹുവചനത്തിനും പ്രയോഗിക്കാം. പക്ഷെ ആ പക്ഷം കൂടെ ഇപ്പം നമ്മളെ പഠിപ്പിക്കുന്നില്ല. എന്നാലും നമ്മൾ അറിഞ്ഞിരുന്നാൽ അതും നല്ലത്. എവിടെയെങ്കിലും ഉഭയേ ദേവമനുഷ്യാഹ എന്നൊക്കെ ചിലടത്ത് പ്രയോഗിച്ചു കഴിഞ്ഞാൽ അവിടെ ബഹുവചനത്തിൽ പ്രയോഗിച്ചു എന്ന് മനസ്സിലാക്കിക്കോണം. അങ്ങനെയുള്ള പ്രയോഗങ്ങളുണ്ട്. പക്ഷെ ഇവിടെ ഇപ്പോൾ പൊതുവെ ഈ പറഞ്ഞാണ് അതിൻ്റെ ശരി. എന്താണ് ഉഭയം എന്ന് പറഞ്ഞാൽ എന്താ അതിൻ്റെ അർത്ഥം? രണ്ടല്ലേ? അപ്പം പിന്നെ അത് ബഹുവചനത്തിൽ അങ്ങനെ പ്രയോഗിക്കും. അപ്പോൾ ആ എന്ന് പറയുന്നത് ശരിയാണ്. പക്ഷെ ഉഭയമായ ഒന്നിനെ കുറിച്ച് പറയാണ്. ഇപ്പം ഏകവചനത്തിൽ പ്രയോഗിക്കാം. ഉഭയമായ മൂന്നെണ്ണം ഉണ്ടെങ്കിൽ അങ്ങനെ ബഹുവചനത്തിൽ പ്രയോഗിക്കാമെന്ന് അതിന് മറുയുക്തിയുണ്ട്. ഉഭയം എന്ന് പറയുമ്പോൾ അത്ര രണ്ടിനല്ലേ? അപ്പോൾ രണ്ട് വരുമ്പോൾ അവിടെ ബഹുവചനം അങ്ങനെ വരും വരത്തില്ല. അപ്പോൾ അത് ദിവചനത്തിൽ പ്രയോഗിക്കാവൂ എന്നാണ് ഒരു പക്ഷം. വേറെ കൂട്ടർ പറയുന്ന അങ്ങനെയല്ല. ഉഭയം എന്ന് പറയുന്നതിനെ ഒരു സമൂഹമായിട്ട് എടുക്കുക, അതൊന്നല്ലേ? ഏകോചനത്തിൽ പ്രയോഗിക്കാം. ഉഭയങ്ങൾ മൂന്നുണ്ടെങ്കിലോ ബഹുജനത്തിനും പ്രയോഗിക്കാം. അതാണ് ഹരദത്തന്റെ യുക്തി. കയ്യടം പറയുന്ന അങ്ങനെയല്ല. അങ്ങനെയൊന്നുള്ള പ്രയോഗങ്ങളില്ല. ഉഭയം വേറെയുണ്ട്. ഉഭവ് എന്ന് പറയുന്നത് പിന്നെ ഉഭവ് രണ്ട്. ഉഭയം വേറെയുണ്ട്. ഇവിടെ ഉഭയം ഞാൻ നേരത്തെ പറഞ്ഞു തിരിഞ്ഞുപോയി. ഉഭയം വേറെയുണ്ട്, ഇത് ഉഭവുമാണ്. ഉഭവ് എന്ന് രണ്ടെണ്ണത്തിനെ കുറിച്ച് മാത്രമേ പറയുള്ളൂ. അതുകൊണ്ട് അവിടെ ഏകവചനം മാത്രമേ പ്രയോഗിക്കൂ. ഉഭവ് ബാലവ് അങ്ങനെ പറയൂ. ഉഭവ് ബാലഹ എന്ന് പറയൂ. ഇല്ല, ആ അതുപോലെ പ്രയോഗിക്കാന്നാണ് വേറൊരു പക്ഷം. ആ അപ്പൊ ഉപഹ ഉഭവ് ഉഭയ അങ്ങനെ ശ്രദ്ധിക്കാം. അത് ഇനി അടുത്ത് വരും. ഏകശബ്ദത്തിന് എന്താണ് സംഖ്യയിൽ സംഖ്യാവാചകം വരുമ്പോൾ ഏകവചനം അന്യ എന്നുള്ള അർത്ഥത്തിൽ എന്താണ് ബഹുവചനം പ്രയോഗിക്കും. അതുപോലെ